നോട്ട് തയ്യാറാക്കി കൃത്യമായിട്ട് അതിൻ്റെ പോയിന്റുകൾ കുറിച്ചെടുത്തിട്ട് അത് മനസ്സിലാക്കുന്നു. ആദ്യം കേൾക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ മനസ്സിലാക്കാൻ കുറിച്ച് പ്രയാസമുള്ളതാണ്. പറയുന്ന പോലെ മനസ്സിലാക്കണമെന്നില്ല. പിന്നെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, അങ്ങനെ പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മുടെ കുഴപ്പമല്ല, വിഷയത്തിൻ്റെ ഗഹനത കൊണ്ടാണ്. വിഷയം അത്ര എളുപ്പമുള്ളതാണ്. നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കിൽ ഏരല്ല വിശ്വം അറിവാം മരവിൽ പ്രവാഹം. വിശ്വം അറിവാം മരവിൽ പ്രവാഹം. വിശ്വം എന്ന് പറയുന്നതുകൊണ്ട് ദൃക്കൊഴികെയുള്ള എല്ലാത്തിനും എടുക്കണം. എന്നുവെച്ചാൽ ആദ്യം പറഞ്ഞ പേരായിരം പ്രതിഭയായിരം ആയിരമാം പ്രപഞ്ചം എന്ന് പറഞ്ഞില്ല, എല്ലാത്തിനും എടുക്കണം. വിശ്വം ഒന്നിനെ മാത്രം എടുക്കാൻ പാടില്ല. ഏതിനെ ഏതിനെ എടുക്കാൻ പാടില്ല? ഏതിനാണോ ദൃക്ക്. അപ്പൊ വിശ്വം എന്ന് പറയുന്ന എല്ലാമായി. അറിവാം മരവിൽ പ്രവാഹം, അറിവെന്ന് പറയുന്നതുകൊണ്ട് ദൃക്കിനെ എടുക്കും. അറിവാണ് ദൃക്ക്. അറിവാം മരു എന്ന് പറഞ്ഞാൽ അറിവാകുന്ന മരുഭൂമി. അറിവപ്പൊ മരുഭൂമിയാണ് എന്ന് ചോദിക്കരുത്. അറിവ് മരുഭൂമിയല്ല. ഈ അറിവിനെയും വിശ്വത്തെയും മനസ്സിലാക്കാൻ വേണ്ടി മരുഭൂമിയെയും മരുഭൂമിയിലെ മരീചികയെ ഉദാഹരണമായിട്ടെടുക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. അല്ല അറിവ് മരു അല്ലെങ്കിൽ മരുഭൂമി എന്നല്ല. മരുഭൂമിയിൽ എങ്ങനെയാണോ മരീചിക, അതുപോലെയാണ് ദൃക്കൽ പ്രപഞ്ചം. ഇതാണ് ഇവിടെ പറയുന്നത്. മരുഭൂമിയിലെ മരീചിക എന്ന് പറയുന്നത് വലിയ മരുഭൂമിയിൽ ജലമില്ലാത്ത സ്ഥലത്ത് മരുഭൂമി യാത്ര ചെയ്യുന്നവർ ജലം കാണും. അതവരുടെ അനുഭവമാണ്. അതൊരു പ്രതിഭാസം. അപ്പൊ നല്ല പരിചയമുള്ളവരാണ്, വഴി പരിചയമുള്ളവരാണെങ്കിൽ അങ്ങനെ ജലത്തെ കണ്ടു കഴിഞ്ഞാൽ അവർ ജലം കണ്ടു കണ്ട് സഞ്ചരിച്ചു പോകും. അവർക്കറിയാം അത് ഒരു ഭ്രാന്തിയാണ്, ഭ്രമമാണ്. അവരതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കില്ല. കാരണം അവർക്ക് അവർ നിരന്തരം കാണുന്നതാണ്. മരുഭൂമിയിലെ ജലം പരിചയമുള്ളവർ വെറുതെ തോന്നുന്നതാണ്. പക്ഷേ പറയുന്നു, ഈ കാട്ടിൽ മരുഭൂമിയുടെ അടുത്തുള്ള കാടുകളിലൊക്കെ ഉള്ള മാൻ, മരുഭൂമിയിലും ഉണ്ട് ചില പ്രത്യേകതരം മാനുകൾ. മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ള മാൻ വർഗത്തിൽപ്പെട്ട ജീവികളുണ്ട്. അപ്പോ അത് അവിടെ വെള്ളമില്ലല്ലോ, വെള്ളം അന്വേഷിച്ച് നടക്കും. അപ്പോൾ അതും കാണും. ഇതുപോലെയുള്ള അതൊരു കഥയാണ്, സത്യമാണോ എന്നറിയില്ല. ഇതുപോലെയുള്ള മരുഭൂമിയിലെ ജലം കാണുമ്പോൾ അതിന് ബുദ്ധിയില്ലല്ലോ. ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ ഓടും. അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് പ്രകാശം കൊണ്ട് തോന്നുന്നതാണ്. അതിൻ്റെ നേരെ ഓടിക്കഴിഞ്ഞാൽ അത് അകന്ന് കന്ന് അകന്ന് പോവും. റോഡിൽ കാറിൽ പോകുമ്പോൾ വേനൽക്കാലത്ത് റോഡിൽ വെള്ളം കാണുന്ന പോലെയാണ്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ വെള്ളം മുമ്പോട്ടും പോട്ട് പോകും. ഓളം വെട്ടുന്നത് പോലെ തോന്നുന്നത് പോലെയാണത്. അങ്ങനെ ഈ മാൻകൂട്ടങ്ങൾ ഇതിൻ്റെ പിറകെ ഇങ്ങനെ ഓടി ഓടി ഓടി ഓടി അവസാനം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ മരിച്ചു വീഴുമെന്നാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് മൃഗതൃഷ്ണിക എന്ന് പറയുന്നു. മൃഗങ്ങളെന്ന് വെച്ചാൽ മാൻ, മാനിന് എന്താണ് വെള്ളം കുടിക്കുന്നതിനുള്ള തൃഷ്ണയെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മൃഗതൃഷ്ണി ആഗ്രഹത്തെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പൊ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു, അത് ഓടുന്നു, അവസാനം അത് മരിച്ചു വീഴുന്നു. ഇതിൻ്റെ പ്രത്യേകത മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ സംശയിക്കാനൊന്നുമില്ല, വെള്ളം തിരകളൊക്കെ അടിക്കും, സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടക്കും വെള്ളത്തിന് വേണ്ടി. പരിചയമില്ലാത്തയാൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഇത് അകന്നകന്ന് പോകുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള ആളാണെങ്കിൽ ഇത് ജനമല്ല, വെറും മരീചികയാണ് എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചു നടക്കും. പരിചയമുള്ളവരാണെങ്കിൽ അത് കണ്ടു നടക്കും, അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. പരിചയമില്ലാത്തവരാണെങ്കിലും മൃഗതൃഷ്ണികയെ അവർ മനസ്സിലാക്കും അത് അസത്യമാണ്, ഇല്ലാത്തതാണ് പക്ഷേ തോന്നുന്നതാണ്. അസത്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് എന്ന് അനുഭവപ്പെടുന്നു, തോന്നുന്നു, ഇതിനാണ് അസത്യം എന്ന് പറയുന്നത്. ഇല്ല പക്ഷേ തോന്നുന്നു, അതിനെ അസത്യം എന്ന് പറയും, മിഥ്യയെന്നും പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണമെങ്കിൽ അത് വാസ്തവത്തിലില്ല, കാണുന്നുണ്ട്. മരിജീവിയുടെ പ്രത്യേകത എന്താണ്? അത് വാസ്തവത്തിൽ ഇല്ല എന്ന് അനുഭവിക്കുന്നു. എന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇല്ലാത്തതുമാണ്, പരമാർത്ഥത്തിലില്ലാത്തതെന്ന് പറയും. ഇതാണ് മരീചികയുടെ പ്രത്യേകത. അങ്ങനെ അനുഭവപ്പെടുന്നതും പരമാർത്ഥത്തിലില്ലാത്തതിനാണ് മിഥ്യ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അസത്യം എന്ന് പറയുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മരുമരീചിക എന്ന് പറഞ്ഞോ ആ പറയുന്നയാൾ മിഥ്യാവാദിയാണ്. ആരായാലും ശരി, അവരെന്തു പറയും? മിഥ്യാവാദികളെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മിഥ്യാവാദിയാണ്. അങ്ങനെ ഒരു കൂട്ടരെ പറയുന്നുള്ളൂ, പ്രപഞ്ചം മരുമരീചിക പോലെയാണെന്ന് പറയുന്ന ഒരേ ഒരു കൂട്ടരെ ഉള്ളൂ. അവരെയാണ് എന്ത് വിളിക്കുന്നത്? അദ്വൈതികളെന്ന് പറയുന്നു. അതാര് പറഞ്ഞാലും ശരി, അവരദ്വൈതികളാണ്, മിഥ്യാവാദിയുമാണ്. ബൗദ്ധന്മാർ പറയുന്നത്, അവർ പറയുന്നത് ക്ഷണികം എന്നുള്ള രീതിയിലാണ്. അദ്വൈതി പറയുന്ന പോലെ അവരുടെ വിശദീകരണത്തിന് വ്യാഖ്യാനമുണ്ട്. അദ്വൈതി പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? അവർ പറയുന്നു പ്രപഞ്ചം പരമാർത്ഥമല്ല എന്ന് അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നു. ഇതാണ്, ഇങ്ങനെ പറഞ്ഞോ നാരായി മിഥ്യാവാദിയായി. അങ്ങനെ ആര് പറഞ്ഞാലും, ബൗദ്ധൻ പറഞ്ഞാലും ശരി, അദ്വൈതികൾ പറഞ്ഞാലും ശരി, ഇവരൊക്കെ മിഥ്യാവാദികളാണ്. ഗുരുദേവൻ പറഞ്ഞാലും എന്തായി? മിഥ്യാവാദം. ഗുരുദേവൻ പറഞ്ഞുകൊണ്ട് മിഥ്യാവാദം അല്ലെന്ന് പറയാൻ പറ്റില്ല. ആര് പറഞ്ഞാലും അവരൊക്കെ മിഥ്യാവാദികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റില്ല. ഈ ഉദാഹരണം എന്തിനാ പറയുന്നത്? വിശ്വം പ്രപഞ്ചത്തിന് പറയുകയാണ്. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ കാര്യം പറയാണ്. വിശ്വം അറിവാം അറിവിൽ പ്രവാഹം. വിശ്വം പ്രപഞ്ചം എന്ന് പറയുന്നത് അറിവാം അറിവിൽ പ്രവാഹം എന്ന് പറഞ്ഞാൽ മിഥ്യാവാദി തന്നെയാണ്. പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഗുരുദേവൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഗുരുവിൻ്റെ വിശ്വാസികളെന്ന് പറയുന്നത് മിക്കവാറും പേരും കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ കുറേ യുക്തിവാദികളുമാണ്. അവർക്കിത് സ്വീകരിക്കാൻ പറ്റില്ല. അതേ അനുയായികളെല്ലാം അങ്ങനെയുള്ളവരാണ്. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യുക്തിവാദി നിരീശ്വരവാദിയായിരിക്കും. അപ്പൊ ഗുരു മിഥ്യാവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരംഗീകരിക്കില്ല. പക്ഷേ സംഗതി അതാണ്. കാരണം ഗുരു വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. ഇത്രയും പോരാ, ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു. എന്താണോ അറിവാം മരവിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ഒരു മാറ്റമില്ല. മിഥ്യാവാദി മാത്രമല്ല അദ്വൈതിയും കൂടെ ആയി. അറിവിലെ മിഥ്യയാണ് എന്ന് പറയും. അറിവെന്താണ്? ദൃക്കാണ്. ദൃക്കെന്ന് പറയുന്നത് എന്താണ്? നിത്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അപ്പൊ നിത്യമായ അറിവിലെ, നിത്യമായ അറിവിലെ മിഥ്യയായ അനുഭവമാണ് പ്രപഞ്ചമെന്ന് പറയുന്നവരെയാണ് എന്ത് പറയുന്നത്? എന്താ പറയുന്നു? എന്താണ് അദ്വൈതികളെന്ന് പറയുന്നു, മിഥ്യാവാദികളെന്ന് പറയുന്നു. ഇപ്പൊ ഈ രണ്ട് പേരും ഗുരുവിന് യോജിക്കുന്നതാണ്. അദ്വൈത ദീപിക എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയത് കൊണ്ട്, ഇല്ലെങ്കിൽ പറയണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കൃതി എഴുതി വെച്ച സ്ഥിതിക്ക് എന്താണ്? ഗുരു അദ്വൈതിയാണ്, മിഥ്യാവാദിയാണ്. ചെക്ക്മേറ്റായി. ഞാൻ ചെക്ക് വിളിച്ചിരിക്കുകയാണ്, ആർക്കെങ്കിലും പറ്റുമെങ്കിൽ മാറ്റുക, ചെക്ക് ബ്ലോക്ക് ചെയ്യുക. ഏതെങ്കിലും ഭക്തന്മാരുണ്ടെങ്കിൽ ചെക്ക്മേറ്റായിരിക്കും. ഗുരു എന്താണ്? അദ്വൈതിയാണ്, മിഥ്യാവാദിയാണ്. ഇതാ അദ്വൈത ദീപിക. ചെസ് കളിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എൻ്റെ രസം പോയി. പറഞ്ഞ വെറുതെ ആയി. ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇത്രയും കാലമായിട്ട് ചെക്ക്മേറ്റായാ തോറ്റ്. ഒന്നിന് അതിനെ വെട്ടി മാറ്റണം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണം. ഒന്നല്ല, അത് വേറെ ശൂന്യവാദമാണ്. അറിവിൽ എന്താണ്? ഈ പ്രപഞ്ചം മരുഭൂമിയിലെ ജലം പോലെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? മിഥ്യാവാദമാണ്, അദ്വൈതമാണ്. കാരണം അറിവ് സത്യമൊന്നും പറഞ്ഞു, അറിവാണ് ദൃക്ക്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത് മിഥ്യാവാദമാണ് എന്ന് വിചാരിച്ച് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. മിഥ്യാവാദി എന്നും പറയാം, സത്യവാദി എന്നും പറയാം, തിരിച്ചും പറയാം. മിഥ്യാവാദി മാത്രമല്ല സത്യവാദി എന്നും പറയാം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അറിവ് സത്യമാണെന്ന് പറയുന്നു. രണ്ടു വശമുണ്ട്, മനസ്സിലായോ? അപ്പൊ ഈ രണ്ടും പറയാം. ഗുരുവിനെ മിഥ്യാവാദി എന്നും പറയാം, സത്യവാദി എന്നും പറയാം. കാരണം സത്യമായ അറിവ്, അറിവ് സത്യമാണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് സത്യവാദിയായി. പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നു, അതുകൊണ്ട് എന്തായി? മിഥ്യാവാദിയായി. രണ്ടുമാണ്, ഒരു ഭാഗം മാത്രം എടുക്കരുത്. ഒരു ഭാഗം മാത്രം നമ്മൾ എടുക്കരുത്. ശങ്കരാചാര്യരുടെ കാര്യം പറയണമെങ്കിൽ ഇത് തന്നെ ശങ്കരാചാര്യം പറയുന്നു. ഒരു വ്യത്യാസം, വിശ്വം അറിവാം മരവിൽ പ്രവാഹം. ഈ ശങ്കരാചാര്യരുടെ സിദ്ധാന്തം തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അതിൽ അണു ഇട മാറ്റാനില്ല. രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശങ്കരാചാര്യൻ പറയുന്നത് എന്താണ്? മിഥ്യാവാദവും സത്യവാദവും, സത്യവാദിയുമാണ് ശങ്കരാചാര്യൻ. ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. കാരണം ശങ്കരാചാര്യൻ പറഞ്ഞാൽ അത് നമ്മുടെ ജാതിയല്ലല്ലോ, പിന്നെ ഇവിടെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയാണ്. പറഞ്ഞ ആൾക്കാർക്ക് ദേഷ്യം വരും. എന്താണ്? ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ശങ്കരാചാര്യരുടെ പേര് പറയാൻ പാടില്ല എന്നാണ്. ആൾക്കാർ പറഞ്ഞ് ഞാൻ സവർണ ഫാസിസ്റ്റാണെന്ന് പറയും. വെറുതെ എന്തിനാ പേര് കേൾക്കുന്നു? അതുകൊണ്ടത് മനഃപൂർവ്വം പറയാതിരുന്നാലും നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കും ശങ്കരാചാര്യൻ. എന്നിട്ട് പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു കണ്ട സവർണ ഭാഷിച്ച് പറയുന്ന കണ്ടിൽ ഇതും പറയും. എന്താ ചോദിച്ചത് നേരത്തെ ചോദ്യം? ശങ്കരാചാര്യ പഠിച്ചിട്ടുണ്ടോ? അത് തന്നെ, ശങ്കരാചാര്യ പഠിച്ചിട്ടുണ്ടോന്ന്. ആ അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഞാനാണ് പറയുന്നത്. ഇതിപ്പോ പറഞ്ഞ ഞാനല്ലേ, എന്റെ അഭിപ്രായമല്ലേ. ശങ്കരാചാര്യ എന്താണെന്ന് അറിയണമെങ്കിൽ ശങ്കരാചാര്യ പഠിക്കണം, ശങ്കരാചാര്യ പഠിക്കണം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കണം. അത് നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ് വിശ്വസിക്കുക, അല്ല വേറെ വഴിയില്ല. ഞാൻ പറയുന്നതിന് വിശ്വസിക്കുക. എങ്ങനെ? അതുകൊണ്ടല്ലോ നമ്മുടെ അച്ഛൻ്റെ കാലത്തല്ലല്ലോ നമ്മൾ ജീവിക്കുന്നു. അതൊക്കെ കാലവ്യത്യാസമുണ്ടല്ലോ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ലോകത്ത് മനുഷ്യരില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനെയുണ്ടായിരുന്നു. കാലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലത്തെ കാലമാണോ ഇന്ന്? ഇന്നലത്തെ നമ്മളാണോ ഇന്നത്തെ നമ്മൾ? കാലം അത് ശങ്കരാചാര്യരല്ല, ഗുരുദേവനല്ല, നമ്മളെല്ലാവരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്താ സംശയം? കാലത്തിൽ നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ വിഷയം. നമ്മളിപ്പോ പറയുന്ന കാര്യം മനസ്സിലാക്കും. പറഞ്ഞു പറഞ്ഞു വേറെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവും. ഈ പറയുന്ന കാര്യം മനസ്സിലാകും. എന്താണോ വിശ്വം അറിവാം അറിവിൽ പ്രവാഹം എന്ന് പറഞ്ഞാൽ അറിവിനെ ഗുരു സത്യമായി പറഞ്ഞു. അതാണ് ദീർഘം എന്ന് പറഞ്ഞത്. നേരല്ല ദൃശ്യം എന്നും പറഞ്ഞു. അപ്പോ ദൃശ്യം നേരല്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത് നേരല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? നേരല്ല എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരാൾ എന്നോട് പറയണത് അവിടെ ഒരു ആന നിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാണ് നീ കള്ളമല്ലേ പറഞ്ഞ, നേരല്ല. നീ പറഞ്ഞ് നേരല്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണ്? കള്ളം പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് കള്ളം പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ദൃശ്യം നേരല്ല എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നു എന്നല്ല, പിന്നെ എന്താ എൻ്റെ അർത്ഥം? ദൃശ്യം പരമാർത്ഥമല്ല. ദൃശ്യം പരമാർത്ഥമല്ല. പരമാർത്ഥമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും നമ്മൾ ദൃശ്യം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്നതല്ല ഈ പ്രപഞ്ചം. ഇത് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിനാണ് പറഞ്ഞത് അറിവാം മരവിൽ. അതൊക്കെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറഞ്ഞാൽ നമുക്ക് ഉടനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ മരുഭൂമിയിലെ മരീചിക പോലെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. നേരല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അത് മിഥ്യയാണ്, അസത്യമാണ്, പരമാർത്ഥമല്ല, ഇങ്ങനെ മനസ്സിലാക്കാം. പിന്നെ എന്താ പരമാർത്ഥം? അറിവ്. അറിവെന്ന് പറയുന്നത് എന്താണ്? ദൃക്ക്. ഏതറിവല്ല എന്നാണോ? ഇന്നലെ ഇരുന്നു പറഞ്ഞിരുന്നെല്ലാം പ്രതിയായിപ്പോയല്ല, പ്രതിഭയല്ല. പ്രതിഭയല്ല പിന്നെ എന്താണോ? ദൃക്ക്. ദൃക്കാണ് സത്യം. നേരല്ല ദൃശ്യമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അടുത്ത് പറയുന്ന എന്താണ്? ദൃക്കിനെ നീക്കി നോക്കൽ. സത്യം ഏതാണോ? സത്യം ഏതാണോ? ദൃക്ക്. അപ്പൊ അറിവെന്ന് പറയുന്ന എന്തായി? ദൃക്ക്. അപ്പൊ ദൃക്കാകുന്ന അറിവിലെ എന്താണ്? ഒരു മരീചിക, ഒരു അനുഭവം മാത്രമാണ്. ഒരു ഭൂമിയിലെ ജലം പോലെ ഉള്ള ഒരു അനുഭവം മാത്രമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ മൊത്തം പറയുകയാണ്, ദൃശ്യപ്രപഞ്ചം എന്നും പറയാം. അതിൻ്റെ എല്ലാം ഉൾപ്പെടും, നമ്മുടെ പ്രതിഭ ഉൾപ്പെടെ എല്ലാം, നാമവും പ്രതിഭയും എല്ലാം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇതിനെയാണ് പ്രപഞ്ചമിഥ്യാത്വം എന്ന് പറയുന്നത്, ഇതിനെയാണ് ബ്രഹ്മസത്യത്വം എന്ന് പറയുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് കേട്ടിട്ടുണ്ട്, അതാണ് ഈ പറയുന്നത്. ബ്രഹ്മമെന്ന് പറയുന്നതിന് പകരം ഗുരു എന്ന് പറഞ്ഞ് ദൃക്ക് അറിവ് എന്ന് പറഞ്ഞു. ജഗത്തെന്ന് പറയുന്നതിന് പകരം ഇവിടെ വിശ്വം എന്ന് പറഞ്ഞു. അത് വേറൊരു വ്യാഖ്യാനം. ജഗത് സത്യം എന്ന് പറയുന്നത് വേറൊരു വ്യാഖ്യാനം. ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്, പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയാണ്, ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കുകയാണ്. വേറൊരു വ്യാഖ്യാനത്തിൽ അങ്ങനെയും പറയും. അതിനൊക്കെ ഓരോ പ്രക്രിയകളെന്ന് പറയും. ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ സകലതും ഉള്ളത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശങ്കരാചാര്യൻ പറയും ജഗത്ത് സത്യം തന്നെ. അപ്പൊ അത് അതിൻ്റെ ജഗത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം. അതെങ്ങനെ സത്യമാകും, മിഥ്യയായത് എങ്ങനെ സത്യമാകും, അത് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അത് സത്യമാകും. അത് ഇവിടെ അദ്വൈതീയ തന്നെ അത് വരുമ്പോൾ നമ്മൾ അവിടെ അത് വിശദീകരിക്കും. ഇവിടെ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാകും, രണ്ട് വിചാര രീതികളാണെന്ന് മനസ്സിലാകും. ജഗത്ത് മിഥ്യയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ അബദ്ധമായി, ഗുരുവിന് നാണക്കേടായി എന്നൊന്നും വിചാരിക്കണ്ട. അതൊക്കെ വരും, അതൊക്കെ അതെല്ലാം പറയാം. അദ്വൈതം ഇതൊക്കെ അദ്വൈതമാണ് ഈ പറയുന്നത്. സകലം ഉള്ളതെന്ന് പറഞ്ഞാലും തത്വചിന്താഗ്രഹം ഏകമായി ഗ്രഹിക്കുമെന്ന് പറഞ്ഞാലും ഈ വിശ്വം മരുമരീചിക പോലെ അസത്യം എന്ന് പറഞ്ഞാലും എല്ലാം അദ്വൈതമാണ് എന്ന് ആദ്യം മനസ്സിലാക്കും. ഇതൊക്കെ പറയുന്നവരാണ് എന്ത് പറയുന്നത്, അദ്വൈതികളെന്ന് പറയുന്നത്. ആര് പറഞ്ഞു എന്നുള്ളതല്ല, ശങ്കരാചാര്യർ പറഞ്ഞാലും വേറെ ഏതെങ്കിലും ഒരു ആചാര്യം പറഞ്ഞാലും ഗുരു പറഞ്ഞാലും ഇവരെല്ലാം അദ്വൈതികളാണ്. അത് ഒരു ദർശനം. ആ ദർശനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ തത്വചിന്തയെ മനസ്സിലാക്കുമ്പോൾ അത് അതിനെ തത്വചിന്തയായിട്ട് എടുത്ത് തന്നെ മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് രാഷ്ട്രീയം, ജാതി, മതം ഇതൊന്നും കലർത്താൻ പാടില്ല. അതിനകത്ത് വേറെ ആശയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ തത്വം എന്നുള്ളത് മനസ്സിലാകാതെ, അതിനങ്ങനെ തന്നെ മനസ്സിലാകും. അപ്പോ സാധാരണഗതിയിൽ നമ്മുടെ തീർത്ഥാടന പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്നത് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നു എന്താണ്, ഗുരു ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് എന്താണ് അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കി, അനീതിയൊക്കെ മാറ്റി, അത് ചെയ്തു ഇത് ചെയ്തു, ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തയാൾ ലോകം മിഥ്യയെന്ന് പറയൂ? പറയത്തില്ലല്ലോ. ലോകം സത്യമായതുകൊണ്ടാണ് അതൊക്കെ ചെയ്തത് എന്ന് പറയും. പിന്നെ ലോകം മിഥ്യെന്നാര് പറഞ്ഞു? അത് ശങ്കരാചാര്യർ പറഞ്ഞു. എന്തുകൊണ്ട്? അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ഗുരു ഒരിക്കലും അങ്ങനെ പറയത്തില്ല. എന്തുകൊണ്ട്? ലോകം സത്യമായതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്, സ്കൂളുണ്ടാക്കിയതും ക്ഷേത്രങ്ങളുണ്ടാക്കിയതും ഒക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനും കൈയടിക്കും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണതാ എന്താണ്, മരുവിൽ പ്രവാഹം എന്ന് പറയുന്നത് അതിനും കൈയടിക്കും. ഓ അങ്ങനെയാണ്, എന്നാൽ ഇത് ശരിയാണല്ലോ. അപ്പൊ അവർ പറഞ്ഞത് ശരിയാണല്ലോ. എന്തേ ഏതിന് ചെയ്ത്? മനുഷ്യനതൊക്കെ ആവശ്യമുള്ളതുകൊണ്ട്, മനുഷ്യനതൊക്കെ നല്ലതാണെന്ന് കൊണ്ട് ചെയ്ത്, അതിനെന്താ സംശയം? നല്ല കാര്യങ്ങൾ ചെയ്തു ജീവിതകാലത്ത്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഓർമ്മിക്കുന്നു ഗുരുവിനെ. എന്തുകൊണ്ട് എല്ലാവരും ഓർക്കുന്നു? ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു മനുഷ്യൻ. മിഥ്യയാണെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് ഗുരു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതും ഉള്ള മിഥ്യയാണെന്ന് അറിഞ്ഞാൽ ഇതൊന്നും ചെയ്യരുതെന്ന് ഗുരു എവിടെ പറഞ്ഞ്? ഏ അതിൻ്റെ പ്രയോജനമാണ് നമ്മൾ ഇന്നിവിടെ ബ്രഹ്മവിദ്യാലയം ഉണ്ടാക്കിയത്, ഇവിടെ ഇരുന്നൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഇതൊക്കെ എന്താണോ ഇത്രയൊക്കെ പുരോഗതി ഉണ്ടായതും, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായതും, അയിത്തങ്ങളും അനാചാരങ്ങളും ഒക്കെ മാറിയതും, എല്ലാവർക്കും വഴിയെ നടക്കാൻ അവകാശം കിട്ടിയതും, തുണി കൊടുക്കാൻ അനുവാദമില്ലാത്തവർക്ക് തുണി കൊടുക്കാൻ അനുവാദം കിട്ടിയതും, ഒരുപാട് ഇതൊക്കെയാണ് എൻ്റെ പ്രയോജനം. അതെന്താ സംശയം? അതുകൊണ്ടെന്താ അതിനെന്താ കുഴപ്പം? ഞാൻ ഇതുവരെ പറഞ്ഞത് എന്താ തോന്നിയത്? ഞാൻ ഇതുവരെ പറഞ്ഞിരുന്ന ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇല്ലെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഒന്നില്ലെന്ന് എന്ന് മനസ്സിലാക്കിയത്. നിങ്ങളൊക്കെ എന്ത് മനസ്സിലാക്കി? ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്വൈതീപികയിൽ ഈ പദ്ധതി പറഞ്ഞിരിക്കുന്നതാണ് വിശ്വം അറിവാം മരവിൽ പ്രവാഹം എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് മിഥ്യയാണ്, അറിവ് സത്യമാണ്, ഇതിനെയാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത്. ഈ പദ്ധതി പറയുന്ന അതാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പദ്ധതിയിൽ ഗുരു എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇനിയും ഇത് ആവർത്തിക്കും പല ഭാഗത്തും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഒരു വാദത്തിന് വേണ്ടി പറയാം. എന്താണ് ഒരേ ഒരു വാദമുണ്ട്, ഈ ചെക്ക് മാറ്റണമെങ്കിൽ, ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ എന്താണെന്ന് പറയാം? പറയാം, അത് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. ഗുരുദേവൻ ഗുരുവിൻ്റെ ജീവിതകാലത്ത് ഇങ്ങനെ പല പുസ്തകങ്ങളും വായിച്ചു, അദ്വൈതത്തിൻ്റെ പുസ്തകങ്ങളും വായിച്ചു. അത് വായിച്ചപ്പോൾ അദ്വൈതമെന്ന് പറയുന്ന ഒരു കാര്യം ഗുരുവിന് മനസ്സിലായി. അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗുരു എഴുതി വെച്ചതാണ്. അല്ല, ഇതിന് ഗുരുവിൻ്റെ ആശയമല്ല ഇത്. ഗുരുവിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ആൾക്കാർക്ക് വേണ്ടി അതായത് ഗുരു പറഞ്ഞല്ലോ, ഈ ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചത് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണ്. അതുപോലെ എന്ത് ചെയ്തു? അവരോ ആവശ്യപ്പെട്ടു അദ്വൈതം എന്താണെന്ന്. അപ്പൊ ഗുരു എഴുതി വെച്ച് എന്താണ്, അതിൽ കവിഞ്ഞ് ഗുരുവിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്ന് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. അപ്പൊ അടുത്ത ചെക്ക് വരും, വേറെ പ്രശ്നമില്ല. പുതിയ നീക്കം നടത്തുന്നു. അങ്ങനെ ചിലർ പറയും. എല്ലാത്തിനും സമന്വയിപ്പിക്കുകയാണെങ്കിൽ ഗുരു പറയേണ്ടായിരുന്നു എല്ലാവരും കള്ള് കുടിക്കണം. എന്തുകൊണ്ട്? അതും സമന്വയിപ്പിക്കണമല്ലോ. പറഞ്ഞ എല്ലാം സമന്വയിപ്പിച്ച ആളാണെങ്കിൽ എന്ത് പറയണം? മദ്യം കുടിക്കണം. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോ ഓണത്തിന് എത്ര കോടിയാണ് വിറ്റത്? ജനങ്ങളുടെ ആവശ്യം എന്താണ്? മദ്യമാണ് അല്ലേ? അപ്പൊ അതിനെ കൂടെ സമന്വയിപ്പിക്കണമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവരെ നേതാക്കന്മാരെ സമന്വയിപ്പിക്കും. ഈ മദ്യത്തെ സമന്വയിപ്പിക്കുന്നവർ പറയുന്നു അതാണ്, മദ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വ്യാജമായിട്ട് നടക്കും. അപ്പൊ ആൾക്കാർ വ്യാജമായ മദ്യം ഉണ്ടാക്കി കുടിച്ച് മരിക്കും. അതീ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മദ്യം വിൽക്കണം. അങ്ങനെ സമന്വയിപ്പിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ മദ്യം വിൽക്കൂ. സമന്വയിക്കുന്നവർക്ക് അതിനുള്ള യുക്തിയുണ്ട്. അപ്പൊ എല്ലാം സമന്വയിപ്പിച്ച ആളൊന്നുമല്ല ഗുരു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ജാതിയെ സമന്വയിപ്പിക്കണമായിരുന്നു. എന്ത് പറയണമായിരുന്നു? എല്ലാവരും അവരവരുടെ ജാതി വിശ്വാസങ്ങളൊക്കെ സംരക്ഷിക്കണം. അങ്ങനെ എല്ലാം സമന്വയിപ്പിച്ച ആളല്ല. കെട്ട് കല്യാണം ഉണ്ടായിരുന്നു, അതിനെ സമന്വയിപ്പിച്ച കല്യാണത്തിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു ഇല്ല. കാളി കൂളി ആചാരങ്ങൾ, കള്ള് വെച്ച് പൂജ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതിനെയൊക്കെ സമന്വയിപ്പിച്ച ഈ അതാണ് പറയുന്നത് തീർത്ഥാടന പ്രസംഗത്തിൻ്റെ കുഴപ്പമാണത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരു സമന്വയിപ്പിക്കുകയല്ല ചെയ്ത്, എല്ലാം നിഷേധിക്കുക ചെയ്ത്. ചിലർ ഈ ഗുരുവിനെ വെറുതെ ഇങ്ങനെ പൊക്കാൻ വേണ്ടി പോരെ, ഗുരു എല്ലാം സമന്വയിപ്പിച്ച ആളാണ്, ഒന്നും നിഷേധിച്ചിട്ടില്ല അല്ലേ. ശൈലൊക്കെ ഒന്ന് പറയും, അവരെയാണ് നിങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ടൊന്ന് പ്രസംഗിപ്പിച്ചിട്ട് വണ്ടി കൂലിയും കൊടുത്ത് വിട്ട് സാറേ എന്ന് വിളിച്ചിട്ട് പറഞ്ഞയക്കുന്നു. ഇമാരൊക്കെ സാറേ എന്ന് വിളിക്കും, വണ്ടി കൂലിയും കൊടുക്കും, എല്ലാം സമന്വയിപ്പിച്ച ആളാണ്. ഇതൊക്കെ സമന്വയിപ്പിച്ച, കാരണം ഇത് ഈ സമന്വയിപ്പിച്ചു എന്ന് പറയുന്ന മദ്യ കച്ചവടം നടത്തുന്നവരും കുടിയന്മാരുമാണ്. ഇവർക്കിത് പറഞ്ഞാലേ പറ്റും, ഇവിടെ ബിസിനസ് നടക്കണം. അതാ ഞാൻ ചോദിച്ചത്, ഇതൊക്കെ സമന്വയിപ്പിച്ചതൊന്നു. ഗുരുവിൻ്റെ, ഗുരു ജനിച്ചപ്പോ ഗുരു വളർന്നു വന്ന ചുറ്റുപാടുകളിൽ കേരളത്തിലുണ്ടായിരുന്ന എല്ലാത്തിനും ഗുരു സമന്വയിപ്പിച്ചാണോ ഗുരുവായത്? ആണോ? അതൊക്കെ ഇങ്ങനെ ആൾക്കാർ പ്രസംഗിക്കും. അത് അങ്ങനെ പറഞ്ഞാൽ പുരോഗമനപരമായ ആശയങ്ങളെ സമന്വയിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പുരോഗമനപരമായ ആശയങ്ങൾ ഏതെന്നുള്ള ചോദ്യം വരും. പുരോഗമനപരമായ ആശയങ്ങൾ, മദ്യം പുരോഗമനപരമാണോ? ആണോ? അപ്പൊ അതിനെ സമന്വയിപ്പിച്ചിട്ടില്ലല്ലോ. എന്താ അപ്പോ ഈ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അവർ ഈ മദ്യ വ്യവസായത്തെ സമന്വയിപ്പിക്കുന്നവരോ അതോ തള്ളിക്കളയുന്നവരോ? അപ്പൊ പിന്നെ അവരെ ദൃഷ്ടിയിലപ്പം മദ്യം പുരോഗമനപരമല്ലേ? എന്തിനാ അതിൻ്റെ കച്ചവടം നടത്തുന്നു, പണം ഉണ്ടാക്കുന്നു? അപ്പൊ എന്താണ് പുരോഗമനപരം എന്നുള്ളതുകൂടെ ഒരു കമ്മ്യൂണിസ്റ്റുകാർ, ഹിന്ദുത്വവാദികൾ ഇവരെല്ലാം വയലൻസ്, ഹിംസയിൽ വിശ്വസിക്കുന്നവരാണ്. വേണ്ടി വന്ന എതിരാളികളെ കൊല്ലാം, അധികാരം പിടിച്ചെടുക്കാമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരെല്ലാം. കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ട് ഹിംസയിൽ വിശ്വസിക്കുന്നു? കാരണം മാവോയും സ്റ്റാലിനും ഒക്കെ കൊന്ന് രാജ്യങ്ങളുണ്ടാക്കിയവരാണ്. ഹിന്ദുത്വവാദികൾ എന്തുകൊണ്ട് ഹിംസയെ വിശ്വസിക്കുന്നു? ഭഗവാൻ അർജുനോട് പറഞ്ഞ് കൊല്ലാൻ, അതുകൊണ്ട് വേണ്ടി വന്നാൽ കൊല്ലാം അല്ലേ. അവരെ സംബന്ധിച്ച് ഗുരുദേവൻ പറയുന്നത് എന്താണ്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറയുന്ന പുരോഗമനപരമായ ആശയമാണോ? അത് സ്വീകരിച്ച് അവർക്ക് വളരാൻ പറ്റൂ? ആ അപ്പൊ പിന്നെ ഇത് ആരാ നിങ്ങൾ ഈ പുരോഗമനപരം എന്ന് പറയുന്ന ആശയം എന്തോന്നു ആരാണ്? മനുഷ്യന്മയ്ക്ക് അവർ ഇതൊക്കെ ചെയ്യുന്നത്, കൊല്ലുന്നത്. അപ്പൊ നിങ്ങളുടെ വാദം എന്താ? കൊല്ലരുതെന്നാണ്. അപ്പൊ പുരോഗമനപരമായ ആശയം എന്ന് പറയുമ്പം ഇവരൊക്കെ ഔട്ടാവില്ലേ? പിന്നെ ഇനി അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ അവരെയൊക്കെ ഇവിടെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നു? അടുത്ത ചോദ്യം എന്തിനാ? ഇവരാരും ഗുരുവിനെ ഉൾക്കൊള്ളുന്നവരല്ല, ഹിംസയിൽ വിശ്വസിക്കുന്ന ആരും ഗുരുവിനെ ഉൾക്കൊള്ളുന്നവരല്ല. ഗുരു എന്ന് പറയുന്ന പൂർണ്ണമായും അഹിംസാവാദിയായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഗാന്ധിജിയെ പറയാം, ഏറെക്കുറെ ഗുരുവിനോട് അടുത്തേക്കുന്ന, പൂർണ്ണമായിട്ടല്ല. അഹിംസയുടെ കാര്യത്തിൽ ഗുരുവിനോട് അടുത്ത് നിൽക്കുന്ന ആളാണ് ഗാന്ധി. അതിനേക്കാളും വലിയ അഹിംസാവാദിയാണ് ഗുരു. ബുദ്ധനേക്കാളും വലിയ അഹിംസാവാദിയാണ് ഗുരു. അപ്പം പിന്നെ പുരോഗമനപരമായ ആശയം എന്ന് പറഞ്ഞു പിന്നെ എന്താ ആശയം? ഗുരുവിൻ്റെ ആശയം ഏറ്റവും പുരോഗമനപരമായ ഗുരുവിൻ്റെ ആശയമാണ് അഹിംസ, നോൺ വയലൻസ്, കൊല്ലരുത്. അതിനംഗീകരിക്കുന്ന എത്ര പേരുണ്ട്? എന്താണ് നിങ്ങളുടെ മനസ്സിരിപ്പ്? അത് പറയും. എന്താണ് അങ്ങനെ ഗുരു പറഞ്ഞിട്ടില്ല. വീഗനിസം ഒന്നും ഗുരു പറഞ്ഞിട്ടില്ല. ഗുരു പറഞ്ഞിട്ടില്ല. ഗുരു പറഞ്ഞ് കൊല്ലരുത് എന്നുള്ളതാണ്. അതൊക്കെ വേറെ ആശയങ്ങളാണ്. അപ്പൊ ഇവിടെ പറയുന്നതിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നു, വളരെ സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അറിവ് സത്യമാണ്, വിശ്വം പ്രപഞ്ചം മരുമരീചിക പോലെയാണെന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്, പരമാർത്ഥമല്ല, മിഥ്യയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രപഞ്ച സത്യമാണെന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അതും പറയാം, ഇത് രണ്ടും എങ്ങനെയാണ് പുരത്തുപെടുന്നതെന്നുള്ള. ആദ്യം ഇത് മനസ്സിലാക്കണമല്ലോ, ഇതാദ്യം മനസ്സിലാക്കണമല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രപഞ്ചം മിഥ്യയാണ്? ഗുരു സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കാം. അതിനൊക്ക് എന്താണ് പിടിവാശിയൊന്നുമില്ല, ദുർവാശിയില്ല. പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതാണ് ഗുരു ഇവിടെ പറയുന്ന അദ്വൈതം. ഈ അദ്വൈതത്തിന് ആദ്യകാലത്തെ പേര് അദ്വൈത സിദ്ധി എന്നായിരുന്നു. അദ്വൈത ദീപിക എന്നല്ല, അദ്വൈത സിദ്ധി എന്നുള്ള രീതിയിലാണ് ആദ്യം ഇത് ഗുരു പ്രസിദ്ധീകരിച്ചത്. എന്ന് വെച്ചാൽ അദ്വൈതത്തെ സിദ്ധിക്കുന്നതാണ്. പിന്നീടാണ് അത് അദ്വൈത ദീപിക ആയത്. വിവേകോദയത്തിൽ അദ്വൈത സിദ്ധി എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, കുറെ പദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോ ഗുരുവിൻ്റെ അഭിപ്രായം അല്ലെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നവും. ഒരാൾക്ക് ഒരു ആത്മോദേശതവും ഗുരുവിൻ്റെ ആശയമല്ല. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഗുരു എഴുതിയാണ് ജീവകാരുണ്യ പഞ്ചകവും, ഒന്നും ഗുരുവിൻ്റെ ആശയമല്ല. എന്തുകൊണ്ട്? ഓരോ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഗുരു എഴുതി വെച്ചാണെന്ന് പറയേണ്ടി വരും. ഒരു ചുരുക്കത്തിൽ എന്താണ്, ദർശനമാലയും ഗുരുവിൻ്റെ അല്ല, ഓരോന്ന് വായിച്ചിട്ട് ഗുരു എഴുതി വെച്ചാണ്. എന്ന് വെച്ചാൽ ഗുരുവിനൊപ്പം സ്വന്തമായിട്ട് ഒന്നുമില്ല എന്നുള്ള വരും. അങ്ങനെയും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഗുരു എഴുതി തന്നെ. വിനായക അഷ്ടകവും ഗുരു എഴുതി തന്നെയാണ്, അദ്വൈത ദീപികയും ഗുരു എഴുതി തന്നെയാണ്, ശിവശതകവും ഗുരു എഴുതി തന്നെയാണ്. അതൊന്നും ഒരു സംശയമില്ല. അങ്ങനെ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. തള്ളണോ കൊള്ളണോ എന്നുള്ളതായി തൽക്കാലം അത് വിഷയം മാറിപ്പോകും. അപ്പോ മരുമരീചിക പോലെ എന്ന് പറയുമ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിശ്വം മിഥ്യയാണ്, മരുമരീചികയാണ്. മിഥ്യയെന്ന് പറഞ്ഞാൽ മരുമരീചിയിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കുന്നു അതാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് സത്യമല്ല. അതിൽ നിന്ന് വേറൊന്നുകൂടെ മനസ്സിലാക്കാനുണ്ട് ആ ഉദാഹരണത്തിൽ നിന്ന്. ആ ഉദാഹരണം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് സത്യമല്ലെന്ന് പറഞ്ഞാൽ? നമുക്ക് അനുഭവപ്പെടാത്തതെന്നല്ല അർത്ഥം, നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു അർത്ഥം കൊടുക്കരുത്. മരുമരീചിക നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, അത് അസത്യമാണ് പക്ഷേ അനുഭവപ്പെടുന്നു. പരമാർത്ഥമല്ല, അനുഭവപ്പെടുന്നു. മിഥ്യയാണ്, അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെയാണ് ഈ പ്രപഞ്ചവും. പ്രപഞ്ചം അതുപോലെ തന്നെയാണ്, സത്യമല്ല, പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഉണ്ട്. അപ്പൊ നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല, അങ്ങനെ ധരിച്ചു കളയുന്നു. മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുന്നു എന്ന് ധരിക്കരുത്. മിഥ്യയാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് വരുന്ന ധാരണ എന്താണ്? മിഥ്യയെന്ന് പറഞ്ഞാൽ സത്യമെന്നുള്ള അനുഭവം ഇല്ല, അങ്ങനെയും ധരിക്കരുത്. മിഥ്യയാണ് പക്ഷേ നമ്മൾ സത്യമായിട്ടാണ് അനുഭവിക്കുന്നത്. മരുമരീചിക എന്താണ്? കാണുന്ന ആളിനെ സംബന്ധിച്ച് എന്താണ്? അത് മനസ്സിലാക്കി അത് വെറും ഒരു ഭ്രാന്തിയാണ്. പക്ഷേ അയാൾ അനുഭവിക്കുന്നത് എങ്ങനെ? വെള്ളം അവിടെ ഉണ്ടെന്ന് അനുഭവിക്കുന്നു, അയാളുടെ അനുഭവം അതാണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാകണം. മരുമരീചി കാണുന്ന മാൻകുട്ടിയായാലും ശരി മനുഷ്യനായാലും ശരി അതിനെങ്ങനെ കാണുന്നു? വെള്ളം അവിടെ ഉണ്ടെന്ന്. വെള്ളത്തെ കാണുകയില്ലേ, സത്യമായിട്ടാണ്. പക്ഷെ അയാൾ അറിയുന്നു, അയാൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നു എന്താണ്? അത് സത്യമല്ല. അപ്പോ കാഴ്ചയിൽ അവിടെ വെള്ളത്തിൻ്റെ ഓളം വെട്ടുന്നുണ്ട്, തിരകളടിക്കുന്നുണ്ട്. മാത്രമല്ല മരുമരീചികയിൽ സസ്യങ്ങളും കാണും, അതുവരെ മരുമരീചി കാണും. ആ വെള്ളത്തിനും വെള്ളം അതിൻ്റെ ഓരങ്ങളിൽ ചെറു സസ്യങ്ങൾ നിൽക്കുന്നതായിട്ടും കാണും. അങ്ങനെയുള്ള കാഴ്ചകളുണ്ടാവും. പച്ചിലകൾ കാണും, വെറും വെള്ളം മാത്രമാണ്. അപ്പോൾ അയാൾ കാഴ്ചയിൽ അത് സത്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ ചിന്തിച്ചിട്ട് മനസ്സിലാക്കുന്നു അങ്ങനെ മിഥ്യയാണ്. പ്രപഞ്ചം അങ്ങനെ തന്നെ നമ്മുടെ അനുഭവത്തിൽ അത് സത്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ അനുഭവം സത്യമായിട്ടാണ്. അപ്പോൾ മിഥ്യ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സത്യമായി അനുഭവിക്കുന്നില്ല എന്നർത്ഥമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രപഞ്ചത്തെ സത്യമായിട്ടാണ് അനുഭവിക്കുന്നത്, പക്ഷേ ആ അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അയാൾ എന്ത് മനസ്സിലാക്കുന്നു? അത് മിഥ്യയാണ്. ഇതാണ് ഈ സത്യമായിട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉള്ളതായിട്ട് അനുഭവിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കും. മരുമരീചിയെ കാണുമ്പോൾ ഒരാൾ അങ്ങനെ അനുഭവിക്കുന്ന ഇല്ലാത്തതായിട്ടാണ്, അതേ ഉള്ളതായിട്ടോ? അയാൾ പറയുന്നതാ അവിടെ മരുമരീചി ഉണ്ടെന്നാണ്, ഉള്ളതായിട്ട് അനുഭവിക്കുന്നു, ഇല്ലാത്തതായിട്ടല്ല. ഇല്ല എന്നാർക്കും പറയാൻ പറ്റില്ല, അത് അവിടെ ഉണ്ട്. ഉള്ളതായിട്ട് അനുഭവിച്ചിട്ട് അതിനാണ് സത്യമായി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അയാൾ ചിന്തിച്ചിട്ട് എന്ത് പറയുന്നു? അത് അസത്യമാണ്. ഈ പോയിന്റ് വളരെ കൃത്യമായി മനസ്സിലാക്കിയാലേ അദ്വൈതം മനസ്സിലാകത്തു. മരുമരീചിയെ ഒരാൾ ഉള്ളതായിട്ട് അനുഭവിക്കുന്നു, പിന്നെ അതിനെ അസത്യമെന്ന് മനസ്സിലാക്കുന്നു. പ്രപഞ്ചത്തെ അങ്ങനെ തന്നെ. പ്രപഞ്ചമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന എല്ലാം പ്രപഞ്ചമാണ്. ഈ മൊബൈലും മേശയും ഇതെല്ലാം ഇതിനെല്ലാത്തിനും എങ്ങനെ അറിയുന്നു? ഉള്ളതായിട്ട് തന്നെ അറിയുന്നത്. പക്ഷേ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ്? ഇതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥം അല്ല. അപ്പൊ ഇതുള്ളതാണെന്നും പറയാം, സകലതും ഉള്ളത് തന്നെ എന്ന് പറയുന്നതിന് ഒരു ദോഷമില്ല. എന്തുകൊണ്ട്? ഉള്ളതായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. തത്വചിന്താഗ്രഹനിത സർവം ഏകമായി ഗ്രഹിക്കും, ഏകമായ ദൃക്കായിട്ട് ഗ്രഹിക്കുന്നു. ഏകമായിരിക്കുന്ന എന്താണ്? ദൃക്. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് വേറല്ല വിശ്വം അറിവാം മരവിൽ പ്രവാഹം. ഈ അനുഭവിക്കുന്ന മരുമരീചിക എന്ന് പറയുന്നത് എന്താണ്? വെറും മരുഭൂമിയാണ്. അങ്ങനെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? വേറല്ല, അറിവാണ്. അറിവിൽ നിന്ന് വേറല്ല. ഇപ്പൊ മനസ്സിലായ തത്വചിന്താഗ്രഹിനത് സർവം ഏകമായി ഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായ സകലതും ഉള്ളത് തന്നെയാണ്. പക്ഷേ സത്വചിന്താഗ്രഹനെ എങ്ങനെ ഗ്രഹിക്കുന്നു? അത് അറിവായി ഗ്രഹിക്കും. അപ്പോ ഈ ഇവിടെ കാണുന്നതെല്ലാം ഉള്ളത് തന്നെയാണ്, എന്ന് തന്നെയാണ് എല്ലാവരും അനുഭവിക്കുന്നത്. ആര്? ഈ പറയുന്ന അദ്വൈതിയും ദ്വൈതിയും എല്ലാവരും അനുഭവിക്കുന്ന എന്താണ്? ഇതൊക്കെ ഉള്ളതായിട്ട് തന്നെയാണ്. പക്ഷേ അദ്വൈതി കൂടുതലായിട്ട് പറയുന്നത് എന്താണ്? വേറല്ല വിശ്വം അറിവാം മരിവിൽ പ്രഭാവം. വിശ്വം എന്ന് പറയുന്ന അറിവാണ്. ലോകം എന്ന് പറയുന്നത് എന്താണ്? ദൃക്കാണ്, അറിവാണ്. അത് അദ്വൈതിക്ക് മാത്രമുള്ള ഒരു അറിവാണ്, എല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും ഇത് ഉണ്ടെന്നുള്ള അനുഭവമേ ഉള്ളൂ. അദ്വൈതിക്ക് വേറൊരു അറിവിടെ ഉണ്ട്. എന്താണ് ഇത്? അറിവാണ്. അതുകൊണ്ട് ഈ ലോകം ഉള്ളതാണെന്ന് അനുഭവിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. മനസ്സിലായ? എന്തിനു മിഥ്യയാണെങ്കിൽ എന്തിന് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മിഥ്യയായ ഈ ലോകം ഉള്ളതാണെന്ന് അറിയുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉള്ളതായ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് സ്കൂളുണ്ടാകുന്നതും അമ്പലങ്ങളുണ്ടാക്കുന്നു ഒക്കെ. എന്ത് വേണ്ടി? ഇത് ഉള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇത് അറിവാണെന്ന് അറിയുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇതൊക്കെ എഴുതി വെച്ചത്. ഇത് അറിവാണെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരും അത് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു. അതാണ്, അമ്പലത്തിൽ പോയി തൊഴുതാ പോരാ, പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചാലും പോരാ, പിന്നെ എന്ത് വേണം? വേറല്ല വിശ്വം, ഈ വിശ്വം അറിവാണെന്നുകൂടെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ എന്താ വഴി? അതിനുവേണ്ടി ഏത് എഴുതി വെച്ചത്? അങ്ങനെയാണ് സമന്വയിപ്പിച്ചിരിക്കുന്നത്. സമന്വയം എന്ന് പറയുന്ന അതാണ്. അവിടെ ഒരു സമന്വയം ഉണ്ടാ? ഉണ്ടാ? മനസ്സിലാവും. വലം കത്തിയ സ്പാർക്കിംഗ് ഉണ്ട്. ലോകത്തെ ഉള്ളതാണ് എന്നറിയുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ലോകത്തിന് വേണ്ടി എല്ലാം ചെയ്തു. പിന്നെ അറിവാണ് എല്ലാം എന്നറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഇതൊക്കെ എഴുതി വെച്ച്. മറ്റുള്ളവരും അത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, താല്പര്യമൊന്നും. അപ്പൊ അവിടെയാണ് സമന്വയം വരുന്നത്. നിങ്ങൾ ധരിക്കുന്നിടത്തൊന്നുമല്ല, എല്ലാം സമന്വയിപ്പിക്കുകയായിരുന്നു. അതൊന്നും ആർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. അങ്ങനെ ഒരു സമന്വയം കിടപ്പുണ്ട്. ഇപ്പോ ഇത് അറിവാണ്, ലോകമുള്ളതാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അവിടെ ഒരു സ്കൂള് വെച്ചത്. എവിടെ? അപ്പുറത്തെ കുന്നിൽ. അതുകൊണ്ടാ സകലതും ഉള്ളത് തന്നെ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അറിവാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു സ്കൂള് വെച്ചത്. ഏത് സ്കൂള്? ബ്രഹ്മവിദ്യാലയം. ഇവിടെയുള്ള സ്വാമിമാർക്കൊന്നും വേണ്ടാത്ത സാധനം. അതിങ്ങനെ ഒരറിവുള്ളതുകൊണ്ടാണ്. എന്ത്? വേറെല്ലാം വിശ്വം അറിവാം മരുവിൽ പ്രവാഹം. ഈ സ്കൂൾ വച്ചിരിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് സ്കൂളുകൾക്കും അതാതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് ഗുരു സമന്വയിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ സമന്വയം ഒന്ന് മനസ്സിലാക്കും. ഈ സ്കൂള് വേ, ആ സ്കൂള് റേ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എന്തോന്ന്? അതും ഇതും വേറെ വേറെയാണെന്ന്. അങ്ങനെ ഗുരുവാണ് ഇതിന് തറക്കല്ലിട്ടത്, അതറിയത്തില്ലേ? ബ്രഹ്മവിദ്യാലയത്തിന് തറക്കല്ലിട്ടത് ഗുരുവാണ്. ഗുരുവിന്റെ കാലശേഷമുണ്ടായിരുന്നു. Thank you. തിറക്കല്ലിട്ട് കേട്ടില്ല ബാക്കി. അതൊക്കെ പിന്നെ കാലം കൊണ്ട് പലതും മാറി വന്നല്ലോ. തിറക്കല്ലിട്ടെടുത്ത് പിന്നെ സമാധി ആക്കി. അത് സമാധിക്ക് നല്ലൊരു സ്ഥലമായതുകൊണ്ട് അന്നുള്ളവർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അത് സമാധി കെട്ടിയപ്പോൾ തന്നെ അതിനോട് ചേർന്ന് ഇപ്പുറത്തൊന്ന് കെട്ടി. സാധനം മാറിയെന്നല്ലേ ഉള്ളൂ. അതും ഒരു ബ്രഹ്മവിദ്യാലയമാണ്. അവിടെ ചെന്ന ആൾക്കാർ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതും വിദ്യാലയമാണ്. അവിടെ നിന്നും പഠിക്കാനുണ്ട്. ഗുരു അവിടെയല്ലേ ഇരിക്കുന്നു. ഗുരു അവിടെ ഇരിക്കുന്നുണ്ട്. അതും വിദ്യാലയമാണ്. ഗുരു ഇരിക്കുന്നുള്ളതല്ലേ വിദ്യാലയം. അപ്പൊ ആ രീതിയിൽ അതും വിദ്യാലയം തന്നെ. അതിലൊന്നും പ്രശ്നമില്ല. അപ്പൊ ഓരോരോ മനുഷ്യർ അപ്പോഴപ്പോഴും ചെയ്യുന്ന ഓരോ സൗകര്യങ്ങളാണ്. അതിൽ നമുക്കൊന്നും പറയാൻ പാടില്ല. വാദവേദന ഇല്ലാത്തത്. പിന്നെ മഹാസമാധിയെ ലൈബ്രറി ആക്കണമെന്ന് പറയുന്നത് മണ്ടന്മാരാണ്, തിരുമണ്ടന്മാർ. എന്തുകൊണ്ട് ലൈബ്രറിക്ക് ഇവിടെ വല്ല ദാരിദ്ര്യമുണ്ടോ? ലൈബ്രറിയെ കൂടെ വല്ല ദാരിദ്ര്യമുണ്ടോ? ലോകം മുഴുവൻ ലൈബ്രറി, മഹാസമാധി വേറെ ഉണ്ടോ? അതൊക്കെ പുരോഗമനമെന്ന് തോന്നുന്ന മണ്ടൻ ഐഡിയകളാണ്. മഹാസമാധി മഹാസമാധി തന്നെ ആയിരിക്കണം, ലൈബ്രറി ലൈബ്രറിയായും ഇരിക്കണം. രണ്ട് രണ്ടായിരിക്കും, രണ്ടും കൂടെ ഒന്നാകാൻ പാടില്ല. ഈ രണ്ടും ഒന്നായാൽ പറ്റുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ലൈബ്രറി പോകുന്നവൻ ഈ സമാധി കയറത്തില്ല, സമാധി പോകുന്നവൻ ആ ലൈബ്രറി ആവേണ്ട അവിടെ കയറത്തില്ല, രണ്ടു കൂട്ടരും കയറത്തില്ല. ആർക്കും വേണ്ടാതെ കിടക്കും. അതൊന്നും ഞാൻ പറയുന്നില്ല. ലൈബ്രറി പോകുന്നു നോക്കുമ്പോ ഇതെന്താണ് സമാധി? ഞാനെന്തിനവിടെ പോകുന്ന അവൻ പോകത്തില്ല. സമാധി പോകുന്നു നോക്കുമ്പോ എന്താണ്? ഒരു ലൈബ്രറിയാണ്, അവനും അവിടെ പോകത്തില്ല. ചെണ്ടയടിച്ച് വിളിച്ചു കൂട്ടിയാലും ആരും കയറത്തില്ല. അതൊക്കെ പുരോഗമനം എന്ന് പറയുന്ന മണ്ടൻ ആശയങ്ങളാണ്. സമാധി എപ്പോഴും സമാധിയായി തന്നെ ഇരിക്കണം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേണമെങ്കിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലുണ്ടല്ലോ. വേണ്ട, ഇവിടെ താഴെയുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ശരി. അന്ന് ചെയ്തത് ഇവിടെയുള്ളവരൊക്കെ ചെയ്ത സ്വാമിമാർ ബുദ്ധിപൂർവം ചെയ്താണല്ല. ഒരുപാട് പഠിപ്പുള്ളവർക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത സ്വാമിമാർക്ക് അത്ര വലിയ ബുദ്ധി ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവർ ചെയ്തതൊക്കെ കറക്റ്റാണ്. ശങ്കരാനന്ദ സ്വാമിയുടെ കാലത്തല്ലേ അല്ലേ, വലിയ പഠിപ്പൊന്നുമുള്ള ആളല്ല, പക്ഷെ ചെയ്തതൊക്കെ കറക്റ്റാ. ബുദ്ധിമാന്മാരെ ചിലപ്പോ മണ്ടത്തരങ്ങളെയും. ഇതാണ് അതിൻ്റെ ശരി.